ഈ സനാതനധർമ്മം, ഹിന്ദുധർമ്മം എന്നു വിളിക്കുന്ന സനാതനധർമ്മം, ആർഷ സംസ്കാരം എന്നൊക്കെ വിളിക്കുന്നത്, അതിന്റെ എസൻസ് എന്ന് പറയുന്നത് പൗരോഹിത്യ മേധാവിത്വമാണ്. അത് ശരിയാണ്. പക്ഷേ ഈ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചത് സ്ത്രീ ശൂദ്രന്മാരെന്ന് പറയുമ്പോൾ ആ ദൂഷ്യഫലം ഈ പുരോഹിത വർഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വന്നിട്ടും അതൊക്കെ കേരളത്തിൽ വീട്ടി വെട്ടത്തിൽ പാടിനെ പോലുള്ളവരൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചത് ഒരുപാട്. കേരളത്തിൽ പ്രത്യേകിച്ചും നമ്പൂതിരി സ്ത്രീകളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. പലതരത്തിലും പുനർവിവാഹം പാടില്ല, അത് ഇന്ത്യ മുഴുവനുണ്ടായിരുന്നു. ഡോക്ടർ അംബേദ്കർ വടക്കേ ഇന്ത്യയിൽ ഇത്തരത്തിനൊരു പ്രധാന കാരണം അദ്ദേഹം പുനർവിവാഹത്തെ അനുകൂലിച്ചു. അത് ഹിന്ദു ബില്ല് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൽ പുനർവിവാഹം ആകാമെന്നൊരു നിർദ്ദേശം കൊണ്ടുവന്നു. അതാണ് അതിർത്ത്. സ്ത്രീകൾക്ക് പുനർവിവാഹം പാടില്ല, പക്ഷെ പുരുഷന്മാർക്കാകാം. ഇതാണ് സ്മൃതികളിലൊക്കെ പറയുന്നത്. കേരളത്തിൽ അതൊക്കെ വളരെ സ്ട്രിക്റ്റായി ആചരിച്ചിരുന്നു. അതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടി വട്ടതിരിപ്പ് ആൾക്ക് വന്നവര് അതിനകത്ത് പരിഷ്കരണം കൊണ്ടുവരാൻ ശ്രമിച്ച ആൾക്കാരാണ്. അദ്ദേഹം എന്താണ് വിധവയെ വിവാഹം കഴിച്ചു. അപ്പോ ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അതിൽ പുരുഷനും സ്ത്രീയുമുണ്ട്. അപ്പൊ ഈ ദുരിതങ്ങളൊക്കെ ബ്രാഹ്മണ സ്ത്രീകൾക്കും അനുഭവിക്കേണ്ടി വന്നു. പിന്നെ അതില് ബ്രാഹ്മണർക്ക് എന്ന് വെച്ചാൽ പുരോഹിത വർഗം എന്ന് പറയാം. ഈ പുരോഹിത വർഗത്തിന് ഏറ്റവും കൂടുതൽ മേന്മയുണ്ടായി. അതിന് താഴോട്ട് വരുമ്പോൾ അന്നത്തെ ഹൈറാർക്കി അനുസരിച്ച് ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികങ്ങള് ബ്രാഹ്മണർ അടുത്ത ജാതിക്ക് കുറയുമെങ്കിലും അവർക്കുണ്ട്, അതിന്റെ അടുത്ത ജാതിക്ക് കുറയും, പക്ഷെ അവർക്കുണ്ട്. അങ്ങനെയാ വരുന്നത്, ശ്രേണീകൃതമാണ്. താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഒന്നുമില്ല. അവിടെ പുരുഷനും സ്ത്രീക്കും ഒന്നും യാതൊരു അവകാശമില്ല. അപ്പൊ ബ്രാഹ്മണർ ഒഴികെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ബ്രാഹ്മണരുടെ സ്ത്രീകൾക്കും ആ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ജാതിയാണ് ഉത്തരവാദി എന്ന് പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ആൾക്കാർ ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കും. കാരണം ഇത് കൈകാര്യം ചെയ്ത ഒരു വിഭാഗമാണ് പൗരോഹിത്യത്തിന്റെ ഭാഗത്തേക്കുന്ന ഒരു വിഭാഗമാണ്. ആ ജാതി പറഞ്ഞതുകൊണ്ട് ഒരാൾ കുറ്റക്കാരനാകത്തില്ല. പൗരോഹിത്യം കൈകാര്യം ചെയ്തവരാണ് ഇതെല്ലാം ചെയ്തത്, അവരാണ്. അപ്പോ പിന്നെ അതിനെ താങ്ങി നിൽക്കുന്നവരും പിന്നെ അവർ ചെയ്തതിന്റെ ഗുണഫലം മറ്റ് ബ്രാഹ്മണർക്കും കിട്ടിയിരിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരോഹിത്യമാണ്. അതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്നത്തെ ആധുനിക ഹിന്ദുയിസം എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം ഹിന്ദുയിസം ഒക്കെ പറയുന്ന ഈ രൂപത്തിൽ വന്നിട്ട് 1920 ശേഷം ഇത് വരുന്നത്. അതിന് ഒരു പ്രധാനമായ കാരണം വരുന്നത് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ്. തുർക്കിയിലെ ഭരണാധികാരിയെ ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് ഓടിച്ചു, എത്രയോ കാലം ഭരിച്ചിരുന്നാണ്. ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ബ്രിട്ടീഷ് വിരുദ്ധതയുണ്ടായി. അപ്പോൾ ഇവിടെ ഗാന്ധിജി വിചാരിച്ചത് ആ ബ്രിട്ടീഷ് വിരുദ്ധതയെ ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഗാന്ധിജി അതിനങ്ങ് സപ്പോർട്ട് ചെയ്തു. സപ്പോർട്ട് ചെയ്ത് അതിന്റെ അനന്തരഫലമാണ് മാപ്പിള കേരള. ഈ സംഭവം വന്നപ്പോൾ ഡോക്ടർ അംബേദ്കർ പോലെയുള്ളവരുടെ ഇതിന് എതിർത്ത്. അപ്പോ എന്നുവെച്ചാൽ ഗാന്ധിജിയുടെ നിലപാടിനോട് യോജിച്ചില്ല. എവിടെയോ തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയും, അവിടുത്തെ ഒരു സുൽത്താനെ പുറത്താക്കിയതിന് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ പുറത്താക്കിയ സുൽത്താൻ വേറെടുത്ത് പോയി അയാൾ സുഖമായിട്ട് ജീവിക്കുകയാണ്. അയാൾക്ക് രാജ്യമില്ലെന്ന് വിചാരിച്ച് അയാൾക്ക് നഷ്ടമൊന്നും വന്നില്ല. ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുകയും ഗാന്ധിജി അതിനെ ബ്രിട്ടീഷുകാർക്കെതിരായി മാറ്റാമെന്ന് വിചാരിക്കുകയും ആ ബ്രിട്ടീഷ് വിരുദ്ധത പിന്നെ മാപ്പിളകളായി മാറിയൊക്കെ ചെയ്തതിന്റെ അനന്തരഫലമാണ് ഇവിടെ ഹിന്ദു നാഷണലിസം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ഹിന്ദു എന്ന് പറയുന്നതൊക്കെ മുമ്പും ഉണ്ടായിരുന്നു. മുമ്പ് ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ അത് കൂടുതലും പ്രചാരത്തിൽ വന്നത് 8-ാം നൂറ്റാണ്ടിന് ശേഷം മുസ്ലിങ്ങൾ ഇങ്ങോട്ട് ആക്രമണം നടത്തിയപ്പോൾ ഒരു ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായി. വിഭജനമുള്ള അത് അന്നത്തെ സാഹിത്യങ്ങൾ അപ്പൊ ഹിന്ദു എന്നുള്ള ശബ്ദം വന്നു. ഈ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം മഹാഭാരതത്തിലും രാമായണത്തിലും പുരാണത്തിലും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഈ മുസ്ലിം അധിനിവേശത്തിന് മുമ്പുള്ളതുകൊണ്ടാണ് അവിടെ നിന്ന് ഈ ശബ്ദം വരാത്തത്. മുസ്ലിം അധിനിവേശം വന്നതിന് ശേഷം വന്ന സംസ്കൃതത്തിലും രാജതരംഗിണി പോലെയുള്ള ഗ്രന്ഥങ്ങൾക്കും പലയിടത്തും പ്രത്യേകിച്ചും പൃഥ്വിരാജ് ചൗഹാൻ ഗോറിയുമായിട്ട് യുദ്ധം നടത്തി പൃഥ്വിരാജ് പരാജയപ്പെട്ടു. അതിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഒരുപാട് എഴുതി. പിന്നെ പലരും അതിനൊക്കെ ഹിന്ദു മുസ്ലിം ടർക്ക് എന്നാ പറയുന്നത്. ഹിന്ദു ശബ്ദമൊക്കെ അവിടെയൊക്കെ ഉപയോഗിച്ചു. ഹിന്ദു നാഷണലിസം എന്ന് പറയുന്ന ഒരു ആശയം അപ്പോഴൊന്നും വന്നില്ല. അത് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെയും അത് വേണ്ട കാലത്ത് അവരാണ് മുഗളന്മാരുടെ കാലത്ത് ഹിന്ദു മുസ്ലിം വിവേചനം ഒരുപാടുണ്ടായിരുന്നു. കാലഘട്ടത്തിലാണ് ഭക്തി പ്രസ്ഥാനം ഉണ്ടായത്. കബീർ, തുളസിദാസ് ഇവരെല്ലാം ഹിന്ദു മുസ്ലിം വിഭജനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദുക്കളെന്ന് ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചു. ഹിന്ദുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഇതരത് മുസ്ലിങ്ങളിൽ നിന്ന് അതൊക്കെ ഒരു വാസ്തവമാണ്. വിജയനഗര സാമ്രാജ്യം അവിടുത്തെ ഒരു റാണി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിനകത്തൊക്കെ മുസ്ലിങ്ങളുടെ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ അന്നെഴുതിയാണ്. ഇതൊക്കെ 14, 15, 16 നൂറ്റാണ്ടുകളിലൊക്കെ എഴുതിയാണ്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് അക്രമമല്ല, അക്രമകാരികളല്ല. പക്ഷെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം അതിനെതിരായിട്ട് അംബേദ്കർ പോലും എഴുതി. ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കെതിരായ വിപ്ലവം എന്ന് തന്നെ പറഞ്ഞു. ഹിന്ദുക്കളൊക്കെ ഒന്ന കാര്യമാണ് ഇതൊക്കെ എഴുതി. അതിനെ വിമർശിച്ചു. ഗാന്ധിജിയുടെ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് മഹാരാഷ്ട്രയില് ചിത്പാവന ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു ഭാവമുണ്ട്. ചിത്പാവന വീരസവർക്കർ ഗ്രൂപ്പിൽപ്പെടുന്നവരാണ്. അവിടെയാണ് ഇത് ആദ്യമായിട്ടുണ്ടാവുന്നത്. അവര് പിന്നെ ഗോൾഡ് വർക്കർ അവിടുത്തെ ആൾക്കാരാണ്. ഇവരൊക്കെ അപ്പോൾ ഹിന്ദു ഐക്യത്തെ കുറിച്ചും ഹിന്ദു നാഷണലിസത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അത് വരുന്നത്. അതിനുശേഷമാണ് അത് വരുന്നത്. അപ്പോ ആണ് എന്ത് വരുന്നത്, ഹിന്ദുധർമ്മം. ഹിന്ദുധർമ്മം എന്നൊക്കെ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും ബെനു ബത്തൂത്ത പുറത്തുനിന്ന് വന്നു, അൽബറൂണി, ഹൊയാൻസാങ് ഇങ്ങനെയൊക്കെയുള്ള ഇല്ല. ഇവരെല്ലാം പുറത്തുനിന്ന് വന്നവരെല്ലാം എന്ത് ചെയ്തു, ഇവിടെ ഹിന്ദുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലുണ്ട് ഹിന്ദുക്കുഷ് പർവ്വതം. അത് ഒരുപാട് ഹിന്ദുക്കൾ മരിച്ചു വീണ സ്ഥലമായതുകൊണ്ട് ആ പേര് കിട്ടിയെന്നാ പറയുന്നു. അതുകൊണ്ട് ഹിന്ദു എന്ന് പറയുന്നത് ഒരു വിഭജനം ഇവിടെ ഉണ്ടായിരുന്നു, ഹിന്ദു ടർക്ക്, ഹിന്ദു മുസ്ലിം. പക്ഷെ അത് ഹിന്ദുത്വ ദേശീയത എന്നൊക്കെ പറയുന്ന ഇത് മാറുന്നത് 1920 ശേഷമാണ്. അപ്പൊ അതിൽ വന്ന പ്രശ്നം ഇതാണ്, എന്താണോ ഹിന്ദു എന്ന് ഒരു ഐഡന്റിറ്റി പറയുമ്പോ, വാസ്തവത്തിൽ അങ്ങനെ പറയാൻ ഒന്നുമില്ല ഇവിടെ, ഹിന്ദു എന്ന് പറയാൻ ഒന്നുമില്ല. എന്തുകൊണ്ട്? ഇന്ത്യയിൽ ജാതികളെ ഉള്ളൂ, മതമില്ല. ജാതിപ്രകടനയും ഉപജാതികളെ ഉള്ളൂ. അപ്പൊ പിന്നെ ഹിന്ദു എന്ന് പറയുന്നത് എന്താണ്? അത് പറയാൻ പറ്റില്ല. അതാണ്ടാണ് പറഞ്ഞത്, ഹിന്ദു എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്, ഒരു സംസ്കാരമാണ്. ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സംസ്കാരം? സംസ്കാരത്തെ കുറിച്ച് അവർ പറയുന്നു ജാതി സംസ്കാരം തന്നെ, വേറൊന്നുമില്ല. പിന്നെ എന്താണ് ആ ഹിന്ദുക്കളെ യോജിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില കാര്യങ്ങൾ. ഒന്നെന്താണ്? അയോധ്യയിൽ രാമനുണ്ട്, രാമേശ്വരത്തിൽ രാമനുണ്ട്. ഇതാണ് വിശ്വാസത്തിന്റെ ഐക്യം. അവിടെ ശിവനുണ്ട്, ഇവിടെയും ശിവനുണ്ട്, ഇങ്ങനെയുള്ള ഇതിനെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ ഒരു ഐക്യം എന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ട്. ആസ്തികത, ഹിമാചലം, ഒരു വിശ്വാസധാരയുണ്ട് എന്ന് പറയും. ഈ വിശ്വാസധാര ഉണ്ടോ എന്ന് പറയുന്നത് ശരിയാണ്. പിന്നെ ആസ്തികത, ഹിമാചലം, ശാക്തി ആരാധന പല രൂപത്തിൽ, വൈഷ്ണവ ആരാധന, ശൈവ ആരാധന ഒക്കെ നിലനിൽക്കുന്നു പറയുന്നത് ശരിയാണ്. പക്ഷെ ഇത്തരം വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുമ്പം തന്നെ എന്താണ്, വിശ്വാസത്തിൽ ഉണ്ടെങ്കിലും ഈ വിശ്വാസ രൂപങ്ങളിലൊക്കെ വ്യത്യാസം ഒരുപോലെ തന്നെ. പിന്നെ ഈ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നിടത്തും എന്താണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് അതിനൊരു മാറ്റമില്ല. കേരളത്തിന്റെ കാര്യം പറഞ്ഞാല് ഗുരുവിന്റെ കാലത്തിന് മുമ്പ് കേരളത്തിൽ ഈഴവരുടെ ഇടയിൽ വളരെ വ്യാപകമായി ഉണ്ടായിരുന്ന ആരാധനയായിരുന്നു കാളി ആരാധന. കാളിയാണ് പൂജിച്ചത്. ഈ കാളി ആരാധന എന്ന് പറയുന്നത് പലയിടത്തും ഉണ്ടായിരുന്നു, ബംഗാളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെയല്ല, അവിടെ വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ആരാധന വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചു, അതൊന്നും ഈഴവരുടെ ജാതീയമായ ആവശ്യതയ്ക്ക് പരിഹാരമല്ല. ഇപ്പൊ കൾച്ചറൽ ഐഡന്റിറ്റി എന്നൊന്നും പറയാനില്ല, വിശ്വാസങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം ഒന്നുപോലായിരുന്നു. ജാതീയ വിവേചനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നു, ഇത്തരം വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ആ വിവേചനം എന്ന് പറയുന്നത് വലിയൊരളവ് വരെ പുരോഹിത സൃഷ്ടിയാണ്. പുരോഹിത സൃഷ്ടിയും പിന്നെ അതിന്റെ അനുകരണങ്ങളുമാണ്. കാരണം ജാതി വിവേചനങ്ങൾ ആദിവാസികളിടയിലുമുണ്ട്. പ്രാചീനമായിട്ട് തന്നെയുണ്ട്. അവര് മനസ്കൃതിയൊന്നും വായിച്ചിട്ടല്ല. അത് കുറെ വരുന്ന അനുകരണ രൂപത്തിൽ വരും. എല്ലാത്തിനും ഈ അനുകരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഈ വടക്കേന്ത്യയില് ബ്രാഹ്മണർക്ക് മാത്രമേ ദണ്ഡി സന്യാസം പാടുള്ളൂ, അല്ലാത്തവർക്ക് അവിടെ ദണ്ഡി സന്യാസിയാകാൻ അങ്ങനെ നിയമപരമായ സാധ്യതയില്ല. ദണ്ട് പിടിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ബ്രാഹ്മണനായി, അല്ലാത്തവനും കിട്ടും. പക്ഷെ ഈ ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന അബ്രാഹ്മണരായ സന്യാസികളാണ് അവിടേക്ക് ചുറ്റിപ്പറക്കുന്നവരും പലരും. ഈ ബ്രാഹ്മണൻ ദണ്ട് പിടിച്ച് നടക്കുന്നുണ്ട്. കാരണം ബ്രാഹ്മണൻ ദണ്ട് പിടിച്ച എന്താണ്, എവിടെ ചെന്നു കഴിഞ്ഞാലും അന്നക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഭണ്ഡാര അന്നദാനമോ ഒക്കെ ചെയ്യുന്ന അവരെ മുമ്പ് വിളിച്ചിരുത്തി കൊടുക്കും. പക്ഷെ അതിനാണ് ഈ ദണ്ട് അതിന്റെ അടയാളമാണ്. അവർക്ക് ആദ്യം ഭക്ഷണം കൊടുത്തേ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇന്നും അങ്ങനെ തന്നെ, പണ്ടും അങ്ങനെ തന്നെ, അവരെ മുമ്പിലിരുത്തി കൊടുക്കും. അപ്പൊ ഈ ഇവിടുന്നൊക്കെ വരുന്നവരുണ്ടല്ലോ ബീഹാർ, അവിടെ ഇവിടുന്നൊക്കെ വരും. അപ്പൊ അവർക്ക് ഇതിന്റെ അവർക്ക് ഒരു കാര്യം പറയാം, ഈ വടി കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ഒരു മുൻഗണനയുണ്ട്. ദക്ഷിണ കൊടുക്കുകയാണെങ്കിൽ ഡബിൾ ദക്ഷിണ കൊടുക്കും. അങ്ങനെയൊക്കെ അന്നക്ഷേത്രത്തിൽ പോലും ഉണ്ട് കാളിക്കമ്പിളി. ഇവിടെയൊക്കെ ഈ ഇതുണ്ട്. അവർക്ക് ഭക്ഷണം പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കും. ദണ്ടുള്ള സ്വാമിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പേര്, അല്ലാത്ത സ്വാമിമാർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണം വേറെ. അവർക്ക് രണ്ടു മൂന്ന് കറിയൊക്കെ കാണും. അല്ലാത്ത സ്വാമിമാർക്ക് വെറും പരിപ്പും വെള്ളമായി. പരിപ്പ് കാണില്ല, അതിന് വെള്ളമേ കാണത്തും. ഞാനത് കുടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് കണ്ടിട്ട് ഈ വരുന്ന പിന്നോക്ക സ്വാമിമാരൊക്കെ എന്ത് ചെയ്യും, ഇവരും കയ്യിലൊരു വടിയൊക്കെ പിടിച്ച് അതിൽ കാവ്യൊക്കെ വെച്ചിട്ട് ഇവരും പോകും. അനുകരണം, കാരണം എന്ന് വിചാരിച്ച് ഇവരുടെ കാവ്യം കമ്പിടുത്തോ കണ്ടു കഴിയുമ്പോൾ തന്നെ മറ്റവർക്ക് മനസ്സിലാവും ഇവൻ പുറംജാതിയാണ്, ഇവനെ അവർ പുറത്താക്കത്തേ ഉള്ളൂ. എന്നാലും അനുകരണ ശ്രമം ഉണ്ട്. ഇപ്പോൾ ഈ ജാതീയമായ കുറെ കാര്യങ്ങൾ അനുകരണത്തിലൂടെയാണ് വരുന്നത്. കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ അത് ഗ്രന്ഥങ്ങളുടെ നേരിട്ടുള്ള സ്വാധീനമാണ്, അനുകരണത്തിലൂടെയാണ് വന്നത്. അപ്പോൾ ഹിന്ദു സംസ്കാരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ജാതീയമായ ഈ ഉച്ചനീചത്വങ്ങളെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അതാണ് സംസ്കാരം, വേറെ സംസ്കാരമൊന്നുമില്ല. മതം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഇല്ല. പക്ഷെ ഇങ്ങനെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ് അതിന്റെ അപകടം. ഒരു പല ഗ്രന്ഥങ്ങളിലും എഴുതി ഇവിടെ അങ്ങനെ ഒരു ജാതീയമായ ഉച്ചനീചത്വമൊന്നും ഇല്ല. ചാതുർവർണ്ണി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് നിലനിൽക്കണം. അത് സമാജം, സൊസൈറ്റി അതിനെ സംഘടിതമായി നിലനിർത്തുന്ന ഒന്നാണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രചാരണം അഴിച്ചു വിട്ടിട്ടാണ് വിശൂദ്രന്മാരെയൊക്കെ ഇതിൽ ഇവർ സംഘടിപ്പിച്ചത്. അത് ഏറെക്കുറെയൊക്കെ അവർ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ ചാതുർവർണ്ണി ഇത്ര സംഘടിതമായിരുന്നു, അത് ഹിന്ദു സമൂഹത്തെ വളരെ ശക്തമായി നിലനിർത്തിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എട്ടാം നൂറ്റാണ്ട് ഇവിടെ മുസ്ലിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇവിടുത്തെ രാജാക്കന്മാര്? ഇവിടെ വളരെ സംഘടിതമായ സമാജമല്ലേ. അപ്പൊ അങ്ങനെ അപ്പോൾ അവരെടുക്കുന്ന മറ്റൊരു അടവാണെന്ത്, ഇതാണ് ബുദ്ധമതത്തിന്റെ പ്രചാരം കൊണ്ടാണ്. ബുദ്ധൻ അഹിംസാവാദി ആയതുകൊണ്ട് ആണ് ഇങ്ങനെ സംഭവിച്ചത്. ചാതുർവർണ്ണയത്തിലാണെങ്കിൽ എന്താണ്, അങ്ങനെയല്ല, ക്ഷത്രിയൻ യുദ്ധം ചെയ്യുന്നവനാണ്. മനസ്സിലായ ഇത്തരം കള്ളങ്ങളൊക്കെ ഇന്നും നിങ്ങൾ നോക്കിയ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ ഇന്ന് പ്രസംഗിക്കുന്ന ഒരുപാട് പേര് ബുദ്ധമതമാണ് മുസ്ലിങ്ങളിവിടെ വരുന്നതിന് കാരണം. ബുദ്ധമതം പ്രചാരത്തിലുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ ശരിയാണ്, അവിടെയൊക്കെ ബുദ്ധമതം പ്രചാരത്തിലുണ്ടായിരുന്നു. അവിടെയൊക്കെ ഉള്ള അവിടെയാണ് കൂടുതലും മുസ്ലിങ്ങൾ കീഴ്പ്പെടുത്തിയത്. പറയുന്നൊക്കെ ഈ ചാതുർവർണ്ണയത്തെ എവിടെ ബുദ്ധമതത്തിനെതിരായി തിരിക്കുന്നു അതൊക്കെ ചാതുർവർണ്ണയത്തിൽ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നു. ഈ ചാതുർവർണ്ണയം തന്നെയാണ് ഇവിടുത്തെ പരാജയത്തിന് പ്രധാനമായ കാരണം. കാരണം സമൂഹത്തെ ഇങ്ങനെ വിഭജിച്ച് നിർത്തി ഉച്ചനീചത്വം ഉണ്ടായി കഴിഞ്ഞപ്പോൾ, തൊഴിൽ വിഭജനം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരിങ്ങോട്ട് വരുമ്പോൾ അവിടെ രാജാവെന്നോ മറ്റവനൊന്നുമില്ല, ജാതിയെന്നോ ഒന്നുമില്ല, എല്ലാവരും ആളെടുത്ത് യുദ്ധം ചെയ്യും. രാജാവും യുദ്ധം ചെയ്യും, എല്ലാവരും യുദ്ധം ചെയ്യും. ഇങ്ങോട്ട് ഇവിടെ വരുമ്പോഴോ ഇവിടെ ക്ഷത്രിയം മാത്രമേ ഉള്ളൂ, ഒരു സമൂഹത്തിലെ ഒരു ചെറിയ ന്യൂനപക്ഷമാണ് യുദ്ധം ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊന്നും യുദ്ധം ചെയ്യണമെന്ന് നിർബന്ധമില്ല, ചെയ്തിട്ടുണ്ടോ അത് വേറെ കാര്യം. അപ്പോ അത് എന്താണ്, അതാണ് ഇവിടെ ദുർബലപ്പെടുത്തിയത്. ചാതുർവർണ്ണയം കർശനമായി പാലിച്ചതുകൊണ്ടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. അത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധമതത്തിന്റെ അഹിംസ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ യുദ്ധം നടക്കില്ലല്ലോ മുസ്ലിങ്ങൾ വന്നപ്പോ. രാജാക്കന്മാരൊക്കെ അഹിംസ സ്വീകരിച്ചെങ്കിൽ മുസ്ലിങ്ങളോട് ആരാ ഏറ്റുമുട്ടിയത്? അഹിംസ ഉള്ളവർ യുദ്ധം ചെയ്യുമ്പോൾ അന്ന് എന്താണ് വരുന്ന സമയത്ത് ഇവിടെ ആ സമയമായപ്പോഴത്തേക്ക് ഈ ചാതുർവർണ്ണയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ പ്രാദേശികമായി ബ്രാഹ്മണ രാജാക്കന്മാരുണ്ടായിരുന്നു, ശൂദ്ര രാജാക്കന്മാരുണ്ടായിരുന്നു, വൈശ്യ രാജാക്കന്മാരുണ്ടായിരുന്നു, ക്ഷത്രിയ രാജാക്കന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു പ്രാദേശികമായി. അത് രാജാക്കന്മാർ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ചാതുർവർണ്ണയത്തിന്റെ നിയമം അനുസരിച്ച് ആ യുദ്ധം ചെയ്യണം ക്ഷത്രിയന്മാർ. പൃഥ്വിരാജ് എന്താ ബുദ്ധനായോണ്ടാണോ തോറ്റത്? എത്ര പേര്? അത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. ഹിന്ദുക്കളെ ജയിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, ആത്യന്തികമായി പരാജയപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല, നമ്മുടെ മലബാർ വരെ മുസ്ലിം ഭരണത്തിന്റെ കീഴിലായില്ല, ഡിപ്പു അതുവരെ വന്നു. അപ്പോ കള്ളത്തരങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബുദ്ധനോട് ഞാൻ പറഞ്ഞു, സേനാധിപതി എന്ന് ചോദിക്കുന്നു, അഹിംസയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ സൈന്യത്തെ പിരിച്ചു കൊടുക്കാം. ഇതൊന്നും പിരിച്ചു കൊടുക്കരുത്, എന്തുകൊണ്ട്? അക്രമികളെ അമർച്ച ചെയ്യുന്നതിന് സൈന്യം വേണം. കാരണം ബുദ്ധൻ സ്വയം ക്ഷത്രിയ വംശത്തിൽപ്പെട്ടയാളാണ്. അപ്പോ അഹിംസ എന്ന് പറയുന്ന ബുദ്ധൻ ഉപദേശിച്ചത് ശരിയാണ്, പക്ഷെ അത് ഭിക്ഷുക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. രാജാവ് അഹിംസ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാള് രാജാവായിരിക്കാൻ പാടില്ല, അയാള് ഭിക്ഷുവാകണം. സേനാധിപനോട് പറഞ്ഞ എന്താണ്? സൈന്യം നിലനിർത്തണം എന്നാണ്. ഇതിനെക്കുറിച്ച് ഡോക്ടർ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ അഹിംസ വൃത്തം? അത് അങ്ങനെ ഒരു പരാജയത്തിന് കാരണമെങ്കിൽ വേദത്തിൽ തന്നെ പറയുന്നത് മാ അഹിംസ സർവാഭൂതാണ്. ഒരു പ്രാണിയെയും കൊണ്ടരുതെന്ന് എവിടെ പറയുന്നു? വേദത്തിൽ. അപ്പൊ വേദമാണ് എന്റെ എന്റെ ഉത്തരവാദിത്വം. അതേവർ സമ്മതിക്കും. എന്റെ ഗീതയിൽ പറയുന്നുണ്ടല്ലോ അഹിംസയെ കുറിച്ച്, അഹിംസ സത്യം. അപ്പൊ ഗീതയാണോ ഉത്തരവാദി? യോഗസൂത്രങ്ങളിൽ പറയുന്നുണ്ടല്ലോ അഹിംസയെ കുറിച്ച്. അപ്പൊ അഹിംസ ആരെങ്കിലും ഉപദേശിച്ചെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണോ ഇതൊക്കെ വന്നത്? അല്ല, മഹാഭാരതത്തിൽ അഹിംസയെ കുറിച്ച് പറയുന്നു, യുദ്ധവും ഉണ്ട്. അഹിംസയെ കുറിച്ചുള്ള ഉപദേശം എല്ലായിടത്തും ഉണ്ട്, ബുദ്ധം മാത്രമല്ല പറഞ്ഞു, എല്ലാ പുരാണങ്ങളും ഉണ്ട്. അതൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ്. ഭാരതം ഈ വൈദേശിക ആക്രമണത്തിന് മുമ്പിൽ തകർന്നു പോയത് അവരെന്ത് ചെയ്തു, മുഴുവൻ പേരും യുദ്ധ സന്നദ്ധരായി വന്നു. അവരിങ്ങനെ പടയോട്ടം നടത്തി ശീലിച്ച് പല രാജ്യങ്ങളും കീഴടക്കി വരികയാണ്. അവര് ധീരന്മാരായിരുന്നു. അവരുടെ കുതിരകൾ, അറബി കുതിരകൾ, അതിനും ശക്തി കൂടുതലായിരുന്നു. അവർക്ക് ശക്തി കൂടുതലായിരുന്നു. അപ്പൊ അവരോട് പിടിച്ചു നീക്കാൻ ഇവിടുത്തെ ക്ഷത്രിയന്മാർക്ക് പറ്റിയില്ല. അത് പ്രധാനമായിട്ടും ക്ഷത്രിയന്മാരുടെ പരാജയമാണ്. അതുകൊണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് അവർ സഹായിച്ചിട്ടുണ്ട്. അല്ല, ഇതൊക്കെ ബുദ്ധമതത്തിന്റെ മേളിൽ കൊണ്ടുവയ്ക്കുന്നത് ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ വേണ്ടി. ഇതൊക്കെ അസംബന്ധമാണ്. എന്നിട്ട് ഇവര് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞെന്താണ്, ഈ ചാതുർണ്ണി എന്ന് പറയുന്ന ഇന്ത്യക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല, നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞ് ഇതൊക്കെ 20-കള് ഒരു 40-ന് മുമ്പ് വരെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ, ഗാന്ധിജിയും എന്താണ് ചാതുർണ്ണിത്തിന്റെ ആളായിരുന്നു. ഉച്ചനീചത്വം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എന്താണ് ഗാന്ധിജി ഈ 20 കാലഘട്ടത്തിലുള്ള ഗാന്ധിജിയുടെ ലേഖനങ്ങളിലൊക്കെ ചാതുർണ്ണയത്തെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നു, അത് നിലനിൽക്കണമെന്നുള്ളതാണ്. നാഗരിച്ച് ആ കാലത്ത് മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചോ, കുറ്റം പറയാൻ പറ്റില്ല. അന്നത്തെ മനുഷ്യനത്രയും മനുഷ്യർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വരികയും കുറച്ചുകൂടെ ഒക്കെ ചിന്തിക്കുകയും ചെയ്തപ്പോൾ മാറി ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചാതുർവർണ്ണയം ദോഷം ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരുപാട് പേർക്കും മനസ്സിലായി. അപ്പൊ ഇപ്പൊ പറയുന്ന എന്താണ്, പണ്ടിങ്ങനെ എന്താണ് ഇപ്പൊ ഇതേ ഹിന്ദു നാഷണലിസ്റ്റുകൾ പറയുന്നത്, ആ പണ്ട് എന്താണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, അത് ചാതുർവർണ്ണയല്ല, വേറെന്താ, അതൊക്കെ നമുക്ക് പരിഹരിക്കണം. ഇന്ന് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ അതിനൊക്കെ എതിരാണ്. ശരി, മാറുന്നത് നല്ലതാണ്. ഇന്നങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നുണ്ട്, നല്ല കാര്യം. നല്ലത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കണം. പക്ഷെ ഇതെല്ലാം കൂടെ എന്താണ്, അത് പറയുകയും ഹിന്ദു നാഷണലിസം എന്ന് പറയും ചെയ്ത ശരിയാവില്ല. കാരണം അങ്ങനെ ഒരു സംസ്കാര ഐക്യം എന്ന് പറയുന്നത് ജാതിയുടെ സംസ്കാരത്തിന്റെ വിഭജനങ്ങൾ അല്ലാതെ കൂടെ ഒരു ഐക്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ചില വിശ്വാസങ്ങൾ നിലനിന്നു എന്ന് പറയുന്നതിന് അത് ഒരു ജാതികൾക്കനുസരിച്ച് വ്യത്യാസം. ഓരോ ജാതി, ഇപ്പൊ ആദിവാസികളുടെ ഇടയിൽ ശിവനെ പൂജിക്കും, പക്ഷെ അവരുടെ വിശ്വാസവും അവരുടെ ആരാധനയൊക്കെ വേറെ. ഇത് ബ്രാഹ്മണൻ ശിവനെ പൂജിക്കുന്ന പോലെ അല്ല. ഒന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഗുരു ഇവിടെ വന്നിട്ട് തന്നെ എന്ത് ചെയ്തത്, കള്ളുവെച്ചുള്ള പൂജ, പിന്നെ മത്സ്യവും മാംസമൊക്കെ വെച്ചുള്ള പൂജ, ഇത്തരം പൂജകളെയൊക്കെ മാറ്റി എന്നുള്ളു. ഇത്തരം പൂജകൾ ചെയ്യുന്നവരെ അധകൃതരായി കണക്കാക്കിയത് കൊണ്ടാണ് അത് മാറ്റണമെന്ന് പറഞ്ഞത്. അപ്പോ എന്താണ്, ഇത്തരം പൂജ ചെയ്യാത്തവരെ സംസ്കാരമുള്ളവരായിട്ട് കണക്കാക്കിയിരുന്നു. അപ്പൊ ഇത്തരം പൂജ ചെയ്യുന്നവരെ അധകൃതരായി, ഇതൊന്നും ചെയ്യാത്ത പൂജ ചെയ്യുന്നവർ സംസ്കാരമുള്ളവരെന്നുള്ള വിഭജനമൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ സംസ്കാരമായിരിക്കും എവിടെ വരുന്നു, സംസ്കാരം ഐക്യമില്ല. അപ്പൊ അന്നത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ അധകൃതർ എന്നുള്ള ഈ ലേബല് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് അധകൃതർ എന്ന് പറഞ്ഞെങ്കിൽ അതൊക്കെ മാറ്റുക. അത് എന്താണ് അന്നത്തെ ഗുരു ചെയ്തതൊക്കെ ആ സാഹചര്യത്തിൽ ചെയ്ത ഒരു എമർജൻസി ട്രീറ്റ്മെന്റാണ്. അന്ന് ചെയ്തു അതും സനാതനമൊന്നുമല്ല. ഒരാളെ റോഡിൽ തലപൊട്ടി കിടന്നാൽ പെട്ടെന്ന് എടുത്ത് എവിടെ കൊണ്ടുപോകും? ഐ സി യുയിലേക്ക്. അന്നത്തെ ഐ സി യു ട്രീറ്റ്മെന്റാണ് ഗുരു ഈ ചെയ്തത്. ഇതാണ് കണ്ടുവയ്ക്കരുത്, പൂജിക്കരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. അതിനുവേണ്ടി ചെയ്തതാണ് വേറെ പൂജാവിധിയൊക്കെ. അതൊരു ഐ സി യു ട്രീറ്റ്മെന്റായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഇപ്പോ എന്താണ് അസ്പൃശ്യർ അധകൃതർ എന്നൊക്കെ പറയുന്ന ഈ ലേബൽ മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്ത പ്രയോഗങ്ങളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാകുക എന്താണ്, ഇവിടെ ഒരു സംസ്കാര ഐക്യം ഉണ്ടായിട്ടില്ല. മറ്റുള്ളവര് ശിവനെ പൂജിക്കുന്നതുകൊണ്ട് ആദിവാസിയും പൂജിക്കും, പക്ഷെ അവന്റെ പൂജാരീതി വേറെ ആയിരിക്കും, അവന്റെ വിശ്വാസം വേറെ ആയിരിക്കും. ഞാൻ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ട് കക്കാരിശി നാടകം. ഇത് ശിവനെയും പാർവതിയെയും കുറിച്ചാണ് ഇത്. പക്ഷെ അത് അവരുടേതായ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നു. അത് ഈ അന്ന് മലവേടർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അവതരിപ്പിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ അവർക്ക് ഈ പാട്ടുകൾ കുറെ കാണാതെ അറിയാം. അത് വന്നിട്ട് അവരുടെ ഡാൻസുകൾ ശിവനും പാർവതിയാണ് എന്ന് വിചാരിച്ചാൽ ആർഷ സംസ്കാരമാണ്, ഒരിക്കലും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അമ്പലത്തിലൊന്നും കയറാൻ പറ്റില്ല. ദൂരെ നിന്ന് ഇവരൊക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവരും അവരുടേതായ രീതിയിൽ ചില രീതികളാണ് തുടങ്ങി. അല്ലെങ്കിൽ ഒരുപക്ഷെ പൂർവികമായി അവരിൽ നിന്ന് തുടങ്ങിയത് അതിനെ കുറച്ചുപേര് കൈവശപ്പെടുത്തിയിട്ട് അതിനെ സംസ്കരിച്ച് മാറ്റിയെടുത്തതുമാകാം. രണ്ടു തരത്തിലും വരാം. ഈ ആരാധനകളൊക്കെ എന്താണ് മനുഷ്യന്റെ ഹ്യൂമൻ എവല്യൂഷൻ പരിണാമം അനുസരിച്ച്. നമ്മുടെ പൂർവികന്മാർ ആദിവാസികളാണ്, അവരുടെ പ്രാകൃതമായ എന്താണ് വിശ്വാസങ്ങളൊക്കെ ഒരു വിഭാഗം എടുത്ത് പരിഷ്കരിച്ചിട്ട് അവരെ പുറന്തള്ളി. അങ്ങനെയും സംഭവിക്കാം. പിന്നെ ഇവർ ചെയ്യുന്ന കണ്ടിട്ട് അനുകരിച്ച് അവർ ചെയ്തതും അങ്ങനെയും സംഭവിക്കും. രണ്ടു തരത്തിലും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താണ് ഇപ്പോ ഹിന്ദുധർമ്മം പറയുന്നതിന് ചിലപ്പോൾ ഇതാണെന്താണ്, ഹിന്ദുധർമ്മം സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ജാതിധർമ്മത്തിൽ നിന്ന് വേറിട്ട് അതിനകത്തൊന്നുമില്ല. ജാതിധർമ്മത്തിന് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അത് അസമത്വവും എന്താണ് മനുഷ്യനെ ബഹിഷ്കരിക്കുന്ന ഇതാണ് ജാതിധർമ്മം. ഒരു സമൂഹത്തിന് ഒരു കാലത്തിനും യോജിച്ചല്ല. അപ്പൊ അത് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ചാതുർവർണ്ണി എന്നുള്ള വിട്ടിട്ട് ഹിന്ദുധർമ്മം ഒന്ന് കൊണ്ടുപോകുന്നത്. അതാണ് ഹിന്ദു നാഷണലിസം എന്നൊക്കെ പറയും. മനസ്സിലായോ? സൂചന എവിടുന്ന ഈ സൂചന കിട്ടിയത്? അതൊക്കെ വാസ്തവമാണ്, സൂചനയൊന്നുമല്ല. സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ രഹസ്യമായിട്ട് ആരോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമൊന്നും അങ്ങനെയുള്ളൊരു ഇത് വളരെ പരസ്യമാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആ കാലം നമ്മുടെ സ്വാതന്ത്ര്യത്തോട് എന്ന് വെച്ചാൽ അതിന്റെ മേൽത്തട്ടിൽ നിന്ന് എല്ലാവരും എന്താണ് ചതുർവർണ്ണിവാദികളായിരുന്നു. എല്ലാവരും, മിക്കവാറും ബാലഗംഗാധര തിലകൻ തുടങ്ങിയ എല്ലാവരും ചതുർണ്യതയുള്ള. നെഹ്റു അടിസ്ഥാനപരമായി എന്താണ് നാസ്തികനും പുരോഗമനവാദിയായിരുന്നു, അതെല്ലാം എന്ന് പറയാൻ പറ്റും. പക്ഷേ ഗാന്ധിജി ഉൾപ്പെടെയുള്ളവരെന്തായിരുന്നു? ചാതുർണ്യവാദികളായിരുന്നു. ഗാന്ധിജി പിന്നെ കുറെ അങ്ങോട്ട് മുമ്പോട്ട് മാറി മാറി മാറി വന്നു. അപ്പൊ ഗാന്ധിജി കുറേശ്ശം മാറിക്കൊണ്ടേയിരുന്നു, കുറെ മാറ്റങ്ങൾ വന്നു. അതാണ് എന്താണ് ഹരിജൻ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അതിനൊക്കെ ഗാന്ധിജിയുടെ നിരന്തര വിമർശകനായിരുന്നു ആര്? ഡോക്ടർ അംബേദ്കർ. അംബേദ്കർ പറഞ്ഞു ഗാന്ധിജി എന്താണ് ഏറ്റവും വലിയ കാപട്യമുള്ള ആളാണ്. എന്തുകൊണ്ട്? ഗാന്ധിജി ഇംഗ്ലീഷിൽ എഴുതുന്ന ഒന്നാണ്, ഗുജറാത്തി ഭാഷ എഴുതുന്ന മറാത്തിയിലോ ഗുജറാത്തിലോ എഴുതുന്ന വേറെ ഭാഷ, വേറെ കാര്യങ്ങളാണ്. ഇംഗ്ലീഷുകാർ വായിക്കാൻ വേണ്ടി കുറച്ച് പുരോഗമനം എഴുതും, ഇന്ത്യക്കാർ സ്വന്തം നാട്ടുകാർ വായിക്കാൻ വേണ്ടിയിട്ട് മറ്റെഴുതും. ഗാന്ധിജി വിഭജനത്തിനെതിരായിരുന്നു. എന്താ ഗാന്ധിജി അവന് അറിയാൻ വയ്യാത്ത കാര്യം പറയുന്നു, എതിരായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇപ്പോ ഈ ഡോക്ടർ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അന്ന് ഡോക്ടർ അംബേദ്കർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു ഡോക്ടർ അംബേദ്കർ. ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള പക്ഷെ അംബേദ്കർക്ക് പ്രധാനമന്ത്രിയാകുക എന്നൊക്കെ പറയുന്നത് സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല. എന്തുകൊണ്ട്? ജാതി. ജാതി രൂക്ഷമായി, വളരെ രൂക്ഷമായി. അത് തന്നെയാണ് മമ്മൂട്ടി അഭിനയിച്ച അംബേദ്കർ സിനിമ ഉണ്ടാവും. മമ്മൂട്ടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി. അതിൽ ഈ അംബേദ്കർ അനുഭവിച്ച ദുരിതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉണ്ട്. ചെറിയ സിനിമയാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. മാത്രമല്ല അംബേദ്കർ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലുള്ള പഠനം നടത്തി. വേദങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും ഗീതയെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള പഠനം നടത്തി. അവസാനം പറഞ്ഞെന്താണ്? ഈ സാധനങ്ങളെല്ലാം കൂടെ ഡൈനാമിക്സ് വെച്ച് തകർക്കണമെന്ന്. മനസ്മൃതിയെ പരസ്യമായി കത്തിച്ച് പരസ്യമാണ് ആ കാലഘട്ടത്തിൽ. എന്നിട്ട് ഇന്നലെ നിങ്ങളുടെ ഒരു പത്രം ഉണ്ടല്ലോ, ഏതാണ്? ജന്മഭൂമിയിൽ എഴുതിയിരിക്കുന്നു. മനസ്സിന്റെ ഉത്തമമായ ഒരു ഗ്രന്ഥമില്ല. ചിലർക്ക് അത് കത്തിച്ചു, അതൊക്കെ വലിയ തെറ്റാണെന്നാണ്. ജന്മഭൂമി എഴുതിയിരിക്കുന്നു. അതെടുത്ത് വായിക്കുന്ന ഏത് പൊട്ടനും മനസ്സിലാവും എന്തുകൊണ്ടാണ് അംബേദ്കർ അത് കത്തിച്ചതെന്നുള്ള കാര്യം. ആർക്കും മനസ്സിലാവും. അത് എഴുതിയത് ആരാണ്? കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു റിട്ടയർഡ് ഫിലോസഫി പ്രൊഫസറാണ്. കുറഞ്ഞ ആൾ മനുസ്മൃതി എന്താണ്, അങ്ങനെ മറ്റാണ് മറിച്ചാണ് എത്രാമത്തെ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു ഇന്നും. ഇതൊക്കെയാണ് ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നത്. അത് കത്തിക്കാനൊക്കെ ചിലർ ചെയ്ത് അതൊക്കെ തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ ഒരു കാര്യം ഉറപ്പാണ്, ഈ എഴുതിയ ആൾ ഒന്നുകിൽ മനസ്മൃതി വായിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് ഇതുപോലെയുള്ള ആരും എഴുതിയ പഠനങ്ങളെ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്മൃതി വായിച്ചതെല്ലാം മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതെന്തിനും ജന്മഭൂമിയിൽ എഴുതുന്നു എന്നുള്ളതാണ് ജന്മഭൂമി പത്രം. അപ്പൊ ഇവരുടെ കാഴ്ചപ്പാടും തോന്നും. ഈ അടുത്ത കാലത്തൊന്നും ഇവരൊന്നും നന്നാവുന്ന ഒരു ലക്ഷണവും ഉപനിഷത്തിന്റെ ഒറ്റ ലേഖനം നിങ്ങളൊക്കെ വായിക്കണമെങ്കിൽ 100 തവണ വായിക്കേണ്ടി വരും. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, ഒറ്റ ലേഖനം മതി. അത് യൂട്യൂബിൽ മലയാളത്തിൽ കിടക്കുന്നു. ജാതി നിർമാർജ്ജനമെന്നും അങ്ങനെ എന്തോ പറഞ്ഞു നിങ്ങൾക്ക് കേൾക്കാൻ വായിക്കാം, തർജ്ജമ ചെയ്തിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ശരിക്കും കേട്ടിട്ടുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. മനുസ്മൃതി വലിയ ശ്രേഷ്ഠമായ സാധനം ഒരിക്കലും പറയാൻ പറ്റില്ല. ശരി.